ദേവദത്തം ശതം ഉഷ്ണാദി. മോഷണം കഥം കർത്തവ്യമിത്യവി വ്യാകരണദ്വാര ജ്ഞാതവ്യം. സർവവിദ്യാ ബോധകം ഭവതി വ്യാകരണം. പരസ്വാമിക ദ്രവ്യസ്യ സ്വാമിന സകാശാത് അപനീയ ആദാന അനുകൂല സ്വാമ്യ അജ്ഞാതോ നിശാ സഞ്ചാര ഭിത്തി ഛിദ്രകരണാദി ഉപവ്യാപാരോ മുഷേദ. അത്ര വ്യക്തതയാ ഉക്തം. മോഷണം കഥം കടത്തും. പ്രഥമത പരസ്വാമികസ്യ ദ്രവ്യസ്യ സ്വാമിനഹ സകാശാത് അന്യസ്യ ദ്രവ്യം തസ്മാത് അപനീയ തസ്യ സ്വാനുകൂല സ്വ അനുകൂലതയാ സമ്പാദനീയം. സ്വാനുകൂല തസ്യ സ്വാമി അജ്ഞാതോ അപശ്യതി സതി സ ദ്രവ്യസ്വാമി അപശ്യതി സതി തസ്മാത് അപനീയ തദർത്ഥം നിശാ സഞ്ചാര നിശാ സഞ്ചാരമപി ആവശ്യകം. ഭിത്തിച്ഛിദ്രകരണം ആദികദ്വാര ഇത്യാദി വ്യാപാരദ്വാര മോഷണം കർത്തവ്യം. മോഷണാർത്ഥം യ വ്യാപാര കരോതി സ വ്യാപാര മുഷസ്തേ ഇതി ധാതോരർത്ഥഃ. അനേന പ്രകാരേണ ശതം മുഷ്ണാദി ഇത്യർത്ഥ. അത്ര ദേവ ദേവദത്താത് ശതം മുഷ്ണാദി മോഷ്ഠ. അത ദേവദത്താത് മുഷ്ണാദി ഇത്യസ്മാത് കാരണ കാരണാത് ദേവദത്ത അപാദാന തസ്യ അപാദാനത്വസ്യ അവിവക്ഷായാം ദേവദത്തസ്യ അകഥിതം ചൈതനേന കർമ്മസംജ്ഞ. ശതസ്യ ഈപ്സിതതമത്വാത് ചോരസ്യ ഈപ്സിതതമം ഭവതി ശതം അധ തസ്യ മുഖ്യകർമ്മത്വം അത ദേവദത്തം ശതം ഉഷ്ണാദി. ശതം ശതം മുഖ്യം കർമ്മ ദേവദത്ത അപാദാന. തസ്മാദിത്യർത്ഥ സകാശ സർവ തസ്യ അർത്ഥവ്യക്തതായൈ ഏവം പ്രയുജ്യതി സകാശാത് രാമാത് വ്യത്യസ്ത സ്ഥാനെ രാമസകാശാത് ഇത്യവി വിശേഷാർത്ഥ സിദ്ധ്യതി തത ഏവ സാക്ഷാത് തസ്യ തസ്മാത് സാക്ഷാദേവം ഭവതി ഇത്തി അർത്ഥസിദ്ധികരണായ സകാശാദിതി പ്രയുജ്യതി. പ്രതി പ്രതിയോഗേ ദിരിയ വർത്തദേവ പ്രയോഗ തത്രാവി നിപാദാനാം പ്രയോഗേന വിശേഷാർത്ഥ സിദ്ധി അർത്ഥസ്പഷ്ടത അർത്ഥവ്യക്തത ഇത്യാദികം സിദ്ധി. ഗ്രാമം അജാം നയതി ഹരതി കർഷതി വഹതിവ. അത്ര സമാനാർത്ഥകത്വേ അപി സർവത്ര ഈഷദ്ഭേദോ വർത്തതെ. നയതി ഇത്യസ്യ വ്യാഖ്യാനം അത്ര കൃതം. ദണ്ഡ ഉദ്യമന മാർഗാന്തരഗതി പ്രതിബന്ധപൂർവക യോഗ്യമാർഗ സംയോജനാദി രൂപവ്യാപാരോ നീധാതോരർത്ഥ. ഗ്രാമം പ്രതി അജാം നയതി തത്ര ഗ്രാമപ്രാപ്തി അനുകൂല വ്യാപാര അത്ര വിശിഷ്ട വ്യാപാര സംഭവം തസ്യ വ്യാപാരസ്യ അത്ര വിശേഷണം ദത്തം. കഥം ദണ്ഡ ഉദ്യമനം ഭവതി ദേവദത്ത അജാം നൈതി ഇത്യത്ര ദണ്ഡ ഉദ്യമനരൂപ വ്യാപാരം വ്യാപാര ദേവദത്തെ വർത്തതെ. ഏവം മാർഗാന്തരഗതി പ്രതിബന്ധകം അപി അജ തസ്സമയേ എത്ര കുത്രാപി ഗന്ധം പ്രയത്നം കരോതി ഗമനാർത്ഥം പ്രയത്നം കരോതി തസ്യ നിവാരണാർത്ഥം മാർഗാന്തര പ്രതിബന്ധകമപി അവശ്യം കർത്തവ്യം നായകേന ഏവം യോഗ്യമാർഗ സംയോജനം ഗ്രാമപ്രാപ്തി അനുകൂല യോഗ്യമാർഗദ്വാരായവ നയതി അതായത് യോഗ്യമാർഗ സംയോജനം ഇത്യാദി രൂപ വ്യാപാരദ്വാരാ ഏവ അജാം തത്ര ഗ്രാമേ പ്രാപയതി. അതഃ നയതി ഇത്യസ്യ വിശേഷ വ്യാപാര അർത്ഥോ വർത്തതെ ഇതി അത്ര വ്യാഖ്യാതം. അത്ര നയനസ്യ പ്രധാനം കർമ്മഭവതി അജ പുത്ര ചലനേന സംയോഗേ ജാതേ അജ ഗ്രാമം ഗത പ്രാപ്ത ഇത്യേവ ദർശനാത്. അജാം നയതി തത്സമയേ അജ ഗ്രാമം പ്രാപ്ത ഇതിന ഉച്ചതി ലോകവ്യവഹാരാനുസാരേണ യഥാ അജ ഗ്രാമം പ്രാപ്നോതി തത്സമയേവ ഏവം പ്രയോഗ ദൃശ്യത്തെ. കഥം അജ ഗ്രാമം ഗതായി ദർശനമിത്യുക്തി ലോകവ്യവഹാരേണ ഏവം ദൃശ്യത ഇത്യർത്ഥ. അത്ര വ്യവഹാരാനുസാരേണ വദതി അജ ഗ്രാമം ഗത പ്രാപ്ത ഇത്യേവ ദർശന തദാനി ഏവ പ്രാപ്ത ഇത്യുച്യതെ നത് തദപൂർവം. ഏവമപി പൂർവമുക്തം ഗ്രാമം പ്രതി ചലനദശായാമേവ പ്രാപ്നോതി ഗച്ഛതി ഇതി പ്രയോഗദർശന ഗ്രാമ സംയോഗാത് പൂർവമപി പ്രാപ്നോതീരി വദത്യേവ കിന്തു തത്ര ഗച്ഛതീത്യർത്ഥ ഗച്ഛതീത്യർത്ഥേ പ്രാപ്നോതി ഇതി പ്രയുജ്യതേ പരമാർത്ഥത തത്ര ഗത്വ തദനന്തരം പ്രാപ്ത ഇതി ഉച്യതേ ഇതിയേവം വ്യവഹാര ദർശനാദിത്യർത്ഥ ലോകവ്യവഹാരാനുസാരേണ ഏത് സർവം സംഭവതി അത്ര നയതി ഇത്യസ്യ പ്രാപയതി ഇത്യർത്ഥ കൃത പ്രാപയതി നാമ അത്ര നീഞ്ഞധാതു അന്തർഭാവിത ന്യർത്ഥ ഇതി വിവക്ഷായം ഏവം ഉക്തം അത്ര നയതി എത്ര എത്ര നിച്ചപ്രത്യോ കൃതഃ കിന്തു തസ്യ പ്രത്യയസ്യ അർത്ഥഃ തത്ര തസ്മിൻ പ്രയോഗേ അന്തർഭൂതഃ അതഃ അത്ര വ്യാഖ്യാനേ പ്രാപയതി ഇത്യുക്തം തസ്യ അജപ് അജാപ്രാപണസ്യ ആധാരോ ഭവതി ഗ്രാമം തസ്യ ആധാരത്വസ്യ അവക്ഷായാം അഗതിതം ചൈത്യനേന കർമ്മത്വപക്ഷായാം ദ്വിതീയ ഭവതി ഇതി അത്ര നേർത്തഹ അന്തർഭൂത നായതി രൂപം വർത്തത നയതി നായതി ഏവം ഹരതി ഗ്രാമം അജാം ദേവദത്ത ഹരതി ഇത്യത്രാപി സമാനമേവ ഏവമപി ഈഷദ് ഭേദോ വർത്തതേ അത്ര വഹനം ടീകായം ദത്തം വാഹകദ്വാരാ യദാ അജായാഹ ചലനം ഭവതി തദാനീം ഹരതി ഇതിച്ചതി കഥം ഭവതി അജാം സ്വസ്കന്ദേ ആദായ ദേവദത്ത ഗ്രാമം പ്രതി ചലതി തദാനിമേവം ഉച്യതേ അജാം ഗ്രാമം ഹരതി ഏവമേവ പ്രയോഗോ ദൃശ്യത്തെ അജായാഹ ഹരണമപി സംഭവത്യേവ സ്കന്ദ ആരുഹ്യ അജാഹ തത്ര ഗച്ഛതി ഏവം സ്കന്ദാരോഹണദ്വാരാ യദാ അജാം ഗ്രാമേ പ്രാപയതി തദാനി അജാം ഗ്രാമം ഹരതി ഇത്യുച്യതെ കർഷതി ഇത്യത്ര കഹ വിശേഷാർത്ഥ തദപി അത്ര വദതി രജ്ജുബന്ധനാദിനാ ബലാച്ചാലനം യഥാ ദേവദത്ത രജ്ജു ബന്ധനദ്വാരാ ഹഠാത് ആകൃഷ്യ അജാം ഗ്രാമം ഗ്രാമേ പ്രാപയതി തദാനി കർഷതി ഇതി ഉച്യതേ തത്ര അജാ സ്വയമേവ ന ഗച്ഛതി കിന്തു ബലാത് തത്ര പ്രാപയതി കർഷണദ്വാരാ തസ്യ ബലാത് പ്രാപണം സംഭവതി. അത്ര നാഹരജീത്യ അത്ര ഏവം അർത്ഥ സംഭവതി കിന്തു അത്ര മോഷണമിത്യർത്ഥ അപശബ്ദസ്യ പ്രയോഗ കരോതി അപഹരതി ശതം അപഹരതി അത്ര മോഷണമിതി പ്രസിദ്ധോർത്ഥ അത്ര കേവലം ഹരതീത്യവ ഉപസർഗോ നാസ്തി അത്ര ഹരതി ഇത്യുക്തേ ഹരണമിത്യവ തത്രോക്തം സ്വസ്കന്ധയാരുഹ്യ അജാസ്വാമി ഗച്ഛതീത്യർത്ഥ അനന്തരം വഹതി ഇതി ഹരതി വഹത്യോ സമാന അർത്ഥ ഏവ ഇവമപി അത്ര ഈഷദ്ഭേദ ദർശയതി. ഹരതി ഇത്യത്ര സ്കന്ധാരോഹണദ്വാരാ ഗ്രാമേ പ്രവേദി ഇത്യർത്ഥ. വഹതി ഇത്യസ്ര ശകടാരോപണദ്വാരാ അജാം ശകടെ അസ്ഥാപ്യ ശകടചാലനേന അജാം ഗ്രാമേ പ്രാപയതി ഇത്യർത്ഥ. അതേവ ഈഷദ്ഭേദ അത്രാപി വർത്തതെ. ശകടാരോപണാദിരൂപ ദേശാന്തര സംയോഗാനുകൂല പ്രാപ്തി അനുകൂലോ വഹേരർത്ഥ ഇതി വിശേഷ ഇത്യനയോർ ഭേദ. ഹരതി വഹത്യോഹു അന്യത്ര തദ്ദപി അസ്തി ഏവ കിന്തു അത്ര അജാം ഹരതി ഇത്യത്ര ഏവമേവ അർത്ഥം. ധാതുവിന് അനേകാർത്ഥത്വം അർത്ഥ നിബന്ധന ഇയം സംജ്ഞ ഇയം സംജ്ഞ അപഹരതീതി പ്രസിദ്ധ വാർത്ത വഹതി ഇത്യത്ര അത്ര വഹതി ഇത്യേവ വഹതി ഇതി ഏവ പര്യാപ്തം. വഹതി ഇത്യസ്യ വഹനം കരോതി ഇത്യേവ അർത്ഥ മുഖ്യാർത്ഥ. അന്യത്രാപി പ്രയോക്തും ശക്യതേവ സർവേഷാം ധാതൂനാം വിഭിന്ന അർത്ഥകത്വം അംഗീകൃതമേ വൈയാകരണേഹി വിഭിന്നേഷു അർത്ഥേഷു ധാതൂനാം പ്രയോഗ ദൃശ്യത്തെ കിന്തു ഏവമവി മുഖ്യാർത്ഥ വർത്തതേവ അത്ര വഹതി ഇത്യസ്യ മുഖ്യാർത്ഥോ ഭവതി വഹനം അത്ര ശകടവഹനം ഇത്യുക്തം ശകടദ്വാരാ പ്രാപയതി ഇത്യതഃ ശകടേ ആരുഹ്യ വാഹയതി ഇത്യുക്തം. അർത്ഥനിബന്ധന ഇയം സംജ്ഞ അർത്ഥ അനുസാരി ഭവതി ഇയം സംജ്ഞ നതു കേവല ധാത്വനുസാരി ധാതുരൂപാനുസാരി ന ഭവതി. എന്തോ ധാത്വനുസാരി ഇതി യദി ഉച്യേത തദാനീം കിം ഭവതി പരിഗണിതാനാം ധാതൂനാം യോഗേ ഏവ ദിഗർമ്മകത്വം ഭവേ എന്തേവം ന പരിഗണിതേഷു അനന്തർഭൂതാനാം ധാതൂനാം കേഷാഞ്ചിത് ധാതുവിനാണ് സർവത്ര യോഗോപി ദിഗർമ്മകത്വം ദൃശ്യതേ തത് കഥം ഭവതി പ്രസിദ്ധാനാം ധാതൂനാം അത്ര പരിഗണിതാനാം ധാതൂനാം സമാനാർത്ഥകാനാം ധാതൂനാം യോഗേ അപ്പി ധാത്വർത്ഥയോഗേ ബി വ്യാപാരയോഗേ ബി ദികർമ്മകത്വം സംഭവതി. തത്പ്രദർശനായ അത്ര ഉദാഹരണം ദത്തം ബലിം ഭിക്ഷതേ വസുതാം പരിഗണിതേഷു യാത്രി യാജ്ഞായാമിത്യേവ വർത്തതേ ദാത്വന്തരം നാസ്തി കിന്തു അത്ര സമാനാർത്ഥകോ ഭവതി ഭിക്ഷഭിക്ഷായാം ലാഭേ അലാഭേ ച ഇതി ധാതു. അതഃ തസ്യ ധാത്വർത്ഥസ്യ യോഗേവി ദ്വികർമ്മകത്വം അതഃ വസുതാമിതി അത്ര പ്രധാനം കർമ്മ ബലേഹേ വസുതാം ഭിക്ഷതേ ഇത്യർത്ഥ ബലേരപാദാനത്വം കിന്തു തസ്യ അപാദാനത്വസ്യ അവിവക്ഷായാം ബലിമിതി ദ്വിതീയ സിദ്ധ്യതി. തസ്യ ജ്ഞാപകമപി അത്ര തത്വബോധന്യം വർത്തത കിന്തു തസ്യ ഖണ്ഡനമപി ബാലമനോരമായ അമൃത തത്വബോധന്യം ഉക്തം നതു സ്വരൂപാശ്രയ ഇയം ദ്വികർമ്മകത്വം പരിഗണിതാനാം ധാതൂനാം സ്വരൂപം ആശ്രിത്യ ന സംഭവതി. സ്വരൂപാശ്രയം ഇത്യുക്തി കേവലം തേഷാം ധാതൂനാം യോഗേ ഏവ ദ്വികർമ്മകത്വം ഭവതി എന്തു അർത്ഥ അനുസാരി ഭവതി ദ്വികർമ്മകത്വം. തസ്യ ജ്ഞാപകം ഭവതി അനന്തരം തത്വബോധനയുക്തം അഹമപി ഇതം അചോദ്യം ചോദ്യേ ഇതി തദ്രാജസൂത്രഭാഷയെ പ്രച്യപര്യായസ്യ ചുതേരവി ദ്വികർമ്മകത്വ ദർശനാത് ഭാഷ്യകാരേണ ഏവം പ്രയുക്തം ഭാഷ്യേ തദ്രാജസ്യ ഭുഷുതേനൈവ അസ്ത്രീയാം ഇത്യസ്മിൻ സൂത്രഭാഷയേ അഹം അപി ഇതം അചോദ്യം ചോദ്യേ ഇതി. അത്ര ചുതു പ്രേരണായാം വർത്തതെ തസ്യ അത്ര ചോദ്യേ തസ്യ ധാതു യോഗേ അചോദ്യം ഇതം ഇതി കർമ്മദ്വയം നിർദ്ദിഷ്ടം. അത്ര ഏവം ദൃഷ്ട്വാ വക്തും ശക്യതേ ചുത് ധാതുരപി ദ്വികർമ്മകത്വം ഇതി അത്ര കർമ്മദ്വയം വർത്തത അത്ര ഇതം അചോദ്യം ഇതി കർമ്മദ്വയം വർത്തത ചോദ്യേ ഏവം ദൃഷ്ട്വാ ഏവം ഊഹിതം ശക്യതേ ഭാഷ്യകാരേണ അത്ര ധാതുസ്വരൂപ അനുസാരേണ ദ്വികർമ്മകത്വം ന വിവക്ഷിതം തസ്ഥാനെ അർത്ഥ വിവക്ഷയാ ദ്വികർമ്മകത്വം ഭവേത് ഇതി ഭാഷ്യകാര മതം. ഇതി ദൃഷ്ടാന്തം ദൃഷ്ട്വാ ജ്ഞാതം ശക്യത്തെ ചുതപ്രേരണ ഇതി അഹം ചോദ്യേ അഹം ഏവം പൃച്ഛാമി അത്ര അത്ര ചതുദാതു പൃച്ഛാമി ഇത്യർത്ഥേ പ്രയുക്തഃ തദർത്ഥക ധാതവാത്ര പരിഗണേഷു അന്തർ ഭവന്തി ബ്രൂഞ്ഞ് വ്യക്തായം വാചി ഇത്യാദികം. അതഃ പ്രശ്നാർത്ഥക ധാതു സംയോഗേ ദ്വികർമ്മകത്വം സിദ്ധ്യതി ഇതി ഭാഷ്യകാരസ്യ ആശയ. അത്ര ഇതം അചോദ്യം. ഇതം അന്യദ്ഭവതി, അന്യദവി ഇതം അചോദ്യം ഭിന്നം വർത്തതേ ചോദ്യേ ഇതി. അത്ര കർമ്മദ്വയ വിവക്ഷയ ദ്വികർമ്മകത്വം ഇതി ഭാഷ്യ അത്ര വ്യാഖ്യാതൃമതം. ചോദ്യ ശബ്ദസ്യ പുല്ലിംഗത്വം ഏവമേവ ഭവിതവ്യം. ചോദ്യശബ്ദസ്യ നപുംസകത്വം ഇതമപി ഇത്യവി പ്രയുക്തി ശക്യം. അത്ര ഉക്തം പൃച്ഛി പര്യായസ്യ പൃച്ഛനീപ്സായാം ഇതി പര്യായസ്യ ചുതേരവി ദ്വികർമ്മകത്വ ദർശനാത്. അത്ര ദ്വികർമ്മകത്വം ദൃഷ്ടം അസ്മിൻ ദൃഷ്ടാന്തേ. അതഃ അത്ര ദ്വികർമ്മകത്വം അർത്ഥ അനുസാരി ഭവതി നതു ധാതുസ്വരൂപ അനുസാരി ഇതി. മയാദുക്തം തത്ര അനവധാനതയാ ഏവം ഉക്തം. അത്ര ചോദ്യേതി കർമ്മണി അതഃ അഹം ഭവതി കർമ്മ അന്യേന അഹം ചോദ്യേ ഇതം ഇത്യവ സാധു. പൂർവം മയാ ഇതുക്തം തന്ന സമീചീനം ഏവമേവ ഭവിതവ്യം കർമ്മണിയേവ. അത്ര അതഃ അത്ര ദ്വികർമ്മകത്വം നതു ഇതം ചോദ്യം ഇത്യനയോ. അത്ര ഇതം ചോദ്യം ഇത്യേകമേവ അന്യദ്ഭവതി അഹമിതി. അതഃ അഹം അചോദ്യം ഇതി കർമ്മദ്വയം ഇതി വ്യാഖ്യാന. പൂർവമുക്തം ന സമീചീനം ഏവമേവ അസ്യാശയഃ കർമ്മണി പ്രയോഗ. അന്യത്ര ചോദയേ ഇത്യേവ ഭവേത്. അത്ര ചോദ്യേ ഇതി ഭവേത്. ചോദ്യേ ഇതി കർമ്മണ്യേവ സംഭവതി. ചോദ്യ അത്ര ദ്വികർമ്മകത്വം. പ്രഥമ അഹം ഇതി പ്രഥമ അചോദ്യം അചോദ്യം നദു ദ്വിതീയ പ്രഥമ ഏവ അചോദ്യമിതി പൂർവോക്തം അചോദ്യമിതി അഹമിതി കർമ്മദ്വയം. അഹം അഹം ചോദ്യേതി വക്തും ന ശക്യം. മാം സ ചോദയതി. കർമ്മണി പ്രയോഗം സംഭവം. സഹ മാം ചോദയതി തേന അഹം ചോദ്യേ ഇതി ഏമേവ ഉദ്ദേശിക്കും. ഇതമിതി വിശേഷണമേവ. ഇതമചോദ്യം അഹം ചോദ്യേ ഏമേവ. ആ ചോദ്യം പ്രശ്നം. അചോദ്യം സഹ അചോദ്യം മാം പ്രതി ചോദയതി ഇത്യർത്ഥ. എന്തു പൂർവം പ്രമാദേനേവ ഉക്തം. ഏവമേവ സമീചീനം. സൂത്രഭാഷയെ പ്രച്ഛിപര്യായസ് ചുദേരവി ദ്വികർമ്മകത്വ ദർശനാദി ഭാവഹ. മാണവകം ധർമ്മം ഭാഷത്തെ അഭിതത്തെ വക്തി ഇത്യാദി. അത്രാവി സമാനാർത്ഥകാനാം ധാതൂനാം പ്രയോഗ ഭാഷത്തെ അഭിതത്തെ വക്തി. പൂർവം ശാസു അനുശിഷ്ടോ ഇത്യസ്യ ധാതോ സമാനാർത്ഥകാ ഭവന്തി ഭാഷത്തെ അഭിതത്തെ വക്തി. അത്രാവി ധർമ്മം ഭവതി മുഖ്യം കർമ്മ. മാണവകായ ഇതി പൂർവം ബാലമനോരമായ ഉക്തം. താദൃത്യസ്യ അവിവക്ഷായാം അത്ര മാണവമിതി കർമ്മ ഇതി ഉക്തം. കാരകം കിം കാരകമിതി കിം ഉക്തം. മാണവസ്യ പിതരം പന്ഥാനം പൃച്ഛതി. അത്ര മാണവസ്യ അകാരകത്വാത് അത്ര ഷഷ്ടി സംബന്ധാർത്ഥക സംബന്ധാർത്ഥകത്വ തസ്യ കാരകത്വം നാസ്തി. അത അത്ര സംബന്ധാർത്ഥകസ്യ കാരകത്വം കസ്മാൻ നാസ്തി. ക്രിയാജനകത്വ അഭാവ ക്രിയ അന്വയിത്വേപി ക്രിയാന്വയിത്വന അത്ര കാരക ക്രിയാന്വയം സർവത്ര വർത്തതെ. ക്രിയാന്വയിത്വേപി അത്ര ക്രിയാജനകത്വ അഭാവാത് മാണവകസ്യ ഇത്യത്ര കാരകത്വം നാസ്തി. അത ഷഷ്ടിയേവ അത്ര കാരകത്വ അഭാവാത് കർമ്മസംജ്ഞ നാസ്തി. അന്യത്ര പിതരം പന്ഥാനം ഇത്യത്ര വർത്തതേവ അത്ര പൃച്ഛജ്ഞിപ്സായാം ഇതി ധാത്വർത്ഥയോഗേ ദ്വികർമ്മകത്വം സിദ്ധ്യത്യേവ. ഇത് മാണവകസ്യ ഇത്യത്ര കാരകത്വ അഭാവാത് കർമ്മത്വം നാം.